ശ്രീമദ്ഭഗവത്ഗീത എട്ടാം അധ്യായം. ഏഴാം അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ, അതിനെ അവലംബിച്ചുകൊണ്ടുള്ള ഏഴ് ചോദ്യങ്ങൾ, അതാണ് എട്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ. ചില ഭാഗങ്ങളിൽ ഈ ചോദ്യം ഇല്ലാതെയുണ്ട്. സ്വാഭാവികമായിട്ടും വിശദീകരിക്കാതെ അതിഭൂതം, അതിദൈവം, അധ്യാത്മം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ ശ്രോതാവിന് ജിജ്ഞാസയുണ്ടാവാം, ചോദ്യം വരാം. അങ്ങനെ ആണിവിടെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അർജുനോവാച കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിം ഉച്യതേ. ഭാഷകാരൻ ഇവിടെ പറയുന്നു, തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം ഇത്യാദിന ഭഗവത അർജുനസ്യ പ്രശ്നബീജാനി ഉപതിഷ്ഠാനി അതഹ തത് പ്രശ്നാർത്ഥം അർജുന ഉവാച. തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മചാകലം എന്ന് പറഞ്ഞ് ഏഴാം അധ്യായം അവസാനിപ്പിച്ചപ്പോ ഭഗവത അർജുനസ്യ പ്രശ്ന ബീജാനി ഉപദിഷ്ടാനി, ഭഗവാൻ തന്നെ അർജുനനെ ആ ചോദ്യത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അർജുനന്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതിന് ഉള്ള ബീജം വിത്തുവാക്കി, അതഹ തത് പ്രശ്നാർത്ഥം. അതുകൊണ്ട് സ്വാഭാവികമായും അർജുനൻ ചോദിക്കുന്നു. അതാണ് ഈ പറഞ്ഞത്, കിം തദ് ബ്രഹ്മ, എന്താണ് ബ്രഹ്മം കിം അധ്യാത്മം, അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അധ്യാത്മം എന്ന് പറയുന്നത് എന്താണ്? കിം കർമ്മ, എന്താണ് കർമ്മം? കൃഷ്ണം കർമ്മ എന്ന് പറഞ്ഞത് എന്താണ്? ഇവിടെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അധ്യാത്മം ആധ്യാത്മം ആധ്യാത്മികം ഇതിന് വ്യത്യാസമുണ്ടോന്നാണ്. ഇത്രയും ഗഹനമായി ചോദ്യം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അധ്യാത്മം ആധ്യാത്മം ആധ്യാത്മികം. അധ്യാത്മം ഇത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതെവിടെയാണ് ഇങ്ങനെ കേട്ടത് എന്നൊക്കെ വെളിപ്പെടുത്താതെ ഇത് പറയാൻ പറ്റത്തില്ല. അധ്യാത്മം ആധ്യാത്മം എന്നിവിടെ കണ്ടു, ഏത് സന്ദർഭത്തിലാണ്? കാരണം ഇതിൻ്റെയൊക്കെ അർത്ഥമാണ് ചോദിക്കുന്നതെങ്കിൽ ശബ്ദങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് സന്ദർഭം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ശബ്ദാർത്ഥങ്ങൾ ഒരുപാട് നിയമങ്ങളുണ്ട് ശബ്ദത്തിൽ നിന്ന് അർത്ഥങ്ങളെ പറയുന്നതിന്. അപ്പം അതിൽ മുഖ്യമായ ഒന്നാണ് സാഹചര്യം. ഏത് സാഹചര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പറ്റും. അധ്യാത്മവും ആധ്യാത്മവും, അധ്യാത്മ ശബ്ദത്തിൽ നിന്ന് ആധ്യാത്മം എന്ന് പറയുന്നൊരു ശബ്ദം വരാം, പക്ഷെ അതെവിടെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്? മലയാളത്തിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടാണെങ്കിൽ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല, കാരണം പ്രസംഗിക്കുന്നവരൊരിക്കലും ഒന്ന് ചിന്തിച്ചിട്ടല്ല. ഇനി എവിടെയെങ്കിലും ആധികാരികമായി പുസ്തകങ്ങളിൽ ആചാര്യന്മാർ എഴുതിയിട്ടുള്ളതാണ് അത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഉള്ളത് അധ്യാത്മം, എന്തോ അത് തന്നിലുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അധ്യാത്മ ശബ്ദത്തിന്. തന്നിൽ സംഭവിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ടതാണ് ആധ്യാത്മം, അങ്ങനെ പറയാതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അത് തന്നെ അനേക ശബ്ദത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പറയാം. ആധ്യാത്മികം എന്ന് പറയുന്നത് ശബ്ദം പ്രയോഗം തെറ്റാണ്, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല ഭാഷയിൽ. ആധ്യാത്മികം എന്നില്ല, ആധ്യാത്മികം എന്നുണ്ടല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. എഴുതിയപ്പോൾ മാറിപ്പോയതാണോന്ന് അറിഞ്ഞില്ല, നീണ്ടു പോയതാണോന്ന് അറിയത്തില്ല. ആധ്യാത്മികം എന്നാണ്. ആധ്യാത്മികമാണെങ്കിൽ ശരി, ആധ്യാത്മികം സാധാരണ ആൾക്കാർ എഴുതാറുണ്ട്. ലൗകികം ഭൗതികം അത് അങ്ങനെ എഴുതുന്നത് പോലെ ഒരു അബദ്ധമാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ഭാഷയിൽ ഒരു തെറ്റായ പ്രയോഗമാണ്. പ്രത്യേകിച്ചും അമൃതവാണി പോലെയുള്ള മാസികകളിലൊന്നും അങ്ങനെ എഴുതാൻ പാടില്ല, പക്ഷെ അങ്ങനെ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ട്. ഭൗതികം ആത്മീകം ഭൗതികം എന്നേ ഉള്ളൂ, ദീർഘം വരാൻ പാടില്ല. ആത്മീയമെന്നുണ്ട്, ആത്മീ അങ്ങനെ വരാൻ പാടില്ല, അത് ഭാഷാ നിയമം അനുസരിച്ച് തെറ്റാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ വരാറുണ്ട്. അതുപോലെ ഇതിൽ ആധ്യാത്മികം, അധ്യാത്മത്തെ സംബന്ധിക്കുന്ന ആധ്യാത്മികം, അത് ശരിയായ പ്രയോഗമാണ്. അത് ഏത് സന്ദർഭത്തിലെവിടെ അതനുസരിച്ച് അർത്ഥം മാറും, അത് കൃത്യമായിട്ട് അതേത് സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് അത് എൻ്റെ അർത്ഥം വിശദീകരിക്കാൻ ശ്രമിക്കാം എന്നേ പറയാൻ പറ്റും. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാനൊക്കത്തില്ല. ഇവിടെ എന്താണ് അധ്യാത്മം എന്ന് ഇവിടെ ചോദിച്ചു, അതിന് പ്രത്യേകാർത്ഥം പറയണം. ആ അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നുള്ളത് ഭഗവാൻ തന്നെ ഇവിടെ വിശദീകരിക്കും. എന്താണ് അധ്യാത്മം? ഭൗതികം ലൗകികം എന്നെല്ലാം പറയുന്നത് തെറ്റാണ് ഭാഷയിൽ. അപശബ്ദങ്ങളെന്ന് പറയും, അപശബ്ദം എന്ന പ്രയോഗം ചെയ്ത അപശബ്ദം ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അല്ലയോ പുരുഷോത്തമ, എന്താണ് കർമ്മം? അതിഭൂതം, എന്താണ് അതിഭൂതം എന്ന് പറയുന്നത്? കിം പ്രവൃത്തം അതിദൈവം കിമിച്ചതി, എന്താണ് അതിദൈവം എന്ന് പറയുന്നത്? ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ പറയുന്ന വിഷയങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളുമാണ്. മുൻ വരുന്ന ഭാഗങ്ങളിൽ എല്ലാം ചർച്ച ചെയ്തു. എന്നാൽ ഈ സന്ദർഭത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിന് മറ്റൊരു രീതിയിൽ ഇതിനെ പറയും. ഗീതയിലെ മരണപർവം എന്ന് പറയും, എട്ടാം അധ്യായം. എന്നുവെച്ചാൽ മരണത്തെക്കുറിച്ച് എങ്ങനെ മരിക്കണം, മനുഷ്യനെ മരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, പഠിപ്പിച്ചാണ് ഇവിടെ മരിക്കാൻ പഠിപ്പിക്കുകയാണ്, എങ്ങനെയാണ് മരിക്കേണ്ടത്. അപ്പോ 110, അതായത് 165 മണിക്കൂർ നമ്മളിതുവരെ ചർച്ച ചെയ്ത് ഗീത. കൃത്യമായി പറഞ്ഞാൽ 164.5 മണിക്കൂർ ചർച്ച ചെയ്തു. അപ്പോൾ അത്രയും ചർച്ച ചെയ്ത് അത് ജീവിക്കാൻ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനി നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്, മരിക്കാൻ. ആൾക്കാർക്ക് ഇത് കേട്ടാൽ പേടിയാവും, പഠിച്ചു കഴിഞ്ഞാൽ മരിച്ചു. വാസ്തവത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. എന്താണ് ഭൗതികമായിട്ടുള്ള മരണം, അത് ആധ്യാത്മികമായ ജന്മത്തിന് അത് ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ മരണം എങ്ങനെ സംഭവിക്കണം, അത് പറയുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഗ്രഹിച്ചതും ഗ്രഹിപ്പിച്ചതുമെല്ലാം വിട്ടിട്ട് പുതിയൊരു ഇവിടെ ആരോ പറഞ്ഞൂടെ, ഈ അന്ത്യകർമ്മ വേളയിൽ ഇത് ചൊല്ലാറുള്ളതെന്ന്. അതങ്ങനെ ഒരു പ്രാധാന്യം അതിനുള്ളത് കൊണ്ടാണ് അത് ചൊല്ലുന്നതുകൊണ്ട് മരിച്ചു പോകുന്ന ആളിന് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും ചൊല്ലുന്നവർക്ക് അതെന്തായാലും പ്രയോജനം ചെയ്യും. ഒന്ന് ഓർമ്മിക്കും, അതൊന്ന് ഓർക്കാൻ അവർക്ക് സഹായിക്കും, അത് ഇത് സഹായമായി തീരും. മരണം എങ്ങനെ ആയിരിക്കും എന്നും. പക്ഷെ ഇത് വാസ്തവത്തിൽ ചൊല്ലേണ്ടത് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ, ആ സമയത്ത് ചൊല്ലിക്കൊടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അങ്ങനെ ഒരു സംസ്കാരം ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഉണർത്തുന്നതിനെ സഹായിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ഇത് പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ എന്താണ് ബ്രഹ്മം, എന്താണ് അധ്യാത്മം, എന്താണ് കർമ്മം, എന്താണ് അതിഭൂതം, എന്താണ് അതിദൈവം എന്ന് ചോദിക്കുന്നു. അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലിച്ച കഥം ജ്ഞയോസി നിയതാത്മഭേ. അത്ര ദേഹേ അസ്മിൻ അധിയജ്ഞ കഥം കഹ മധുസൂദന, അല്ലയോ മധുസൂദന, ഈ ദേഹത്ത് ഇവിടെ ഈ അധിയജ്ഞം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് എന്താണ്, ഏതേതെല്ലാം രൂപത്തിലാണ് അധിയജ്ഞം എന്ന് പറയുന്നത്? പ്രയാണകാലി മരണസമയത്ത് നിയതാത്മഭീ നിയതാത്മാക്കളാൽ, അതാണ് പ്രാധാന്യമുള്ളത്. ത്വം കഥം ജ്ഞേയസി, നീ എങ്ങനെ അറിയപ്പെടും? പ്രയാണകാലത്തിൽ ഭഗവാനെ എല്ലാവർക്കും അറിയാനൊക്കത്തില്ല. നിയതാത്മഭീ നിയതാത്മാക്കൾക്ക് മാത്രം അങ്ങനെ എടുത്തു പറയുന്നു. നിയതമായ ഭഗവാനിൽ നിയതമായിരിക്കുന്ന മാറ്റമില്ലാതിരിക്കുന്ന ചിത്തത്തോടുകൂടിയവൻ, അവന് മാത്രമേ പ്രയാണകാലത്തിൽ അറിയാൻ പറ്റൂ നിന്നെ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർജുനൻ ചോദിക്കുന്നത്. ആ നിയതാത്മാക്കളിൽ തന്നെ ആർക്കറിയാൻ കഴിയുന്നു? നിയതാത്മാക്കളിൽ തന്നെ നിറയുമ്പം ആ നിയതാത്മാവാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ആർക്കാണ് എങ്ങനെയാണ് അതിനെ അറിയാൻ കഴിയുന്നത്? അങ്ങനെ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുന്നു എങ്ങനെ അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ ആ ഗീതയുടെ 6 അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒരു സമാപ്തിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ മരണമെന്ന് പറയുന്നത് അവസാനമാണ്, എല്ലാത്തിൻ്റെയും ഒടുക്കമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ ഉപസംഹാരം, അതിൻ്റെ ഒടുക്കം, അത് മരണത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. ഈ തത്വചിന്ത മരണത്തോടുകൂടി അവസാനിക്കണം. ഉപാസനയായാലും കർമ്മമായാലും ഭക്തിയായാലും ജ്ഞാനമായാലും അത് മരണത്തിൽ അവസാനിക്കണം. അപ്പം മരണപര്യന്തം അത് തുടരണം, എന്നാലേ മരണത്തിൽ അവസാനിക്കത്തുള്ളൂ. അതും നിയതാത്മാവായി അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധി ദൈവം കിം ഉച്യതേ അധി യജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയും കാലം എന്നെ സഹിച്ചതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. കാരണം അതൊരു ചെറിയ കാര്യമില്ല, വലിയൊരു കാര്യമാണ്. ഇത്രയും മണിക്കൂർ ഒരാളെ സഹിക്കുക. ശ്രീ ഭഗവാൻ വാച്ച ഭഗവാൻ പറയുന്നു, അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗകർമ്മ സംഹിതഃ യേഷാം പ്രശ്നാനാം യഥാക്രമം നിർണയായ ശ്രീ ഭഗവാൻ വാച അക്ഷരമിതി. ഈ ചോദ്യങ്ങളെയെല്ലാം ക്രമമനുസരിച്ച് മറുപടി പറയുന്നതിന് വേണ്ടി, നിർണയം എന്ന് പറഞ്ഞാൽ ശരിയായ മറുപടി പറയുന്നതിന് വേണ്ടി ഭഗവാൻ പറയുകയാണ്. എന്താണ് അക്ഷരം മുമ്പ് പറഞ്ഞു നിർത്തിയത്? മുൻ അധ്യായത്തിൻ്റെ അവസാനം, മുൻ അധ്യായം എന്ന് പറയുമ്പോൾ അർജുനനെ ഭഗവാൻ ഓരോ അധ്യായമായിട്ട് ഉപദേശിച്ചു ധരിക്കരുത്, ഓരോ വിഷയങ്ങളായിട്ട് ഉപദേശിച്ചു. വ്യാസ ഭഗവാൻ അതിനെ അധ്യായങ്ങളാക്കി തിരിച്ചാണ്, ഉപദേശം തുടർച്ചയായിട്ടാണ്. അക്ഷരം നക്ഷരദീത്യ അക്ഷരം പര ആത്മാ. അക്ഷരമെന്ന് പറയുന്നതുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്ന അക്ഷരം, ശബ്ദം, പ്രണവം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരാം. അതുകൊണ്ട് പറയുന്നു അക്ഷരം നക്ഷരദീത്യ അക്ഷരം, ഒരിക്കലും ക്ഷയിക്കാത്ത നശിക്കാത്തതാണ്. എന്താണത്? പര ആത്മാ. ഏത സേവാക്ഷരസ്യ പ്രശാസനേ ഗാർഗീതി ശ്രുതേഹേ. അവിടെ പറയുന്നു സൂര്യനും ചന്ദ്രനും ദ്യാവാപൃഥിവികളുമെല്ലാം ഏതൊരക്ഷരത്തിൻ്റെ പ്രശാസനത്തിലാണോ, ഭരണത്തിന് കീഴിലാണോ നിലതെട്ടാതെ വർത്തിക്കുന്നത്, അതാണ് ഗാർഗി എന്നിങ്ങനെ പറയുന്നു ഛാന്ദോഗ്യ ബ്രഹദാരണ്യത്തിൽ. അവിടെ അക്ഷരമെന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരബ്രഹ്മത്തെയാണ്, പരമാത്മാവിനെയാണ്. ആ അക്ഷരത്തെ തന്നെയാണ് ഇവിടെ ഭഗവാനും അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓംകാരസ്യജ ഓമിത്യേകാക്ഷരം ബ്രഹ്മൈതി പരേണ വിശേഷണ അഗ്രഹണം. ഓംകാരത്തിനെയും ബ്രഹ്മമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ അക്ഷരം ബ്രഹ്മ പരമം എന്ന് പറഞ്ഞു, പര ആത്മാ. അതുകൊണ്ട് ഇവിടെ ഓംകാരം എന്നുള്ളത് എടുക്കണ്ട, ഓം പ്രണവത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മൈതി പരേണ വിശേഷണ അഗ്രഹണം. അവിടെയും ബ്രഹ്മെന്ന് പറയുന്നുണ്ട്. അക്ഷരം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഓങ്കാരത്തിൽ എടുക്കാം. അതല്ല പരമമിതിച്ച നിരതിശയേ ബ്രഹ്മണി അക്ഷരേ ഉപപന്നതരം വിശേഷണം. അതുകൊണ്ട് ഇവിടെ പരമം എന്നുകൂടി ചേർത്ത് അതിനു വേണ്ടിയിട്ടാണ് നിരതിശയമായിരിക്കുന്ന ബ്രഹ്മത്തിൽ അക്ഷരബ്രഹ്മത്തിൽ ഈ വിശേഷണം വ്യക്തമായിരിക്കുന്നു. അല്ല ഉപാസനയ്ക്ക് ബ്രഹ്മ ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന ഓങ്കാരം പ്രണവം ബ്രഹ്മവാചകമായിരിക്കുന്ന ആ പ്രണവത്തെ അല്ല ഇവിടെ ഗ്രഹിക്കേണ്ടത്. ഇതൊന്നിപ്പോ പറഞ്ഞതാണ്. എന്നാലും ഈ സന്ദർഭത്തിൽ അതിനെ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുകയാണ്. തസ്യയോ പരസ്യ ബ്രഹ്മണ പ്രതിദേഹം പ്രത്യേകാത്മഭാവ സ്വഭാവ. ഇപ്പോ അധ്യാത്മം എന്താണെന്ന് എടുത്തു പറയുന്നു. സ്വഭാവ സ്വഭാവോ അധ്യാത്മമുച്ചതേ. തസ്യയോ പരസ്യ ബ്രഹ്മണ ആ പരബ്രഹ്മം പ്രതിദേഹം പ്രത്യേകാത്മഭാവ സ്വഭാവം. അത് ഓരോ ദേഹത്തിലും അതിൻ്റെ സ്വഭാവമായിരിക്കുന്നു, അതിൻ്റെ സ്വരൂപമായിരിക്കുന്നു. അതിനാണ് പ്രത്യേക ആത്മഭാവം. പ്രത്യേകാത്മാവായിരിക്കുന്നു, ആന്തരികമായിരിക്കുന്നു, അധിഷ്ഠാനമായിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകാത്മാവെന്ന് പറയുന്നത്. അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരബ്രഹ്മം തന്നെ ഓരോ ശരീരത്തിനും ഇരിക്കുന്നു. അത് പറയുന്നത് സ്വഭാവ സ്വഭാവം, തൻ്റെ തന്നെ ഭാവം എന്ന് വെച്ചാൽ തൻ്റെ തന്നെ സ്വരൂപം. അതാണ് അധ്യാത്മം. അധ്യാത്മ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ആത്മാ ആത്മാനം ദേഹം അധികൃത്യ പ്രത്യേകാത്മതയാ പ്രവൃത്തം പരമാർത്ഥ ബ്രഹ്മ അവസാനം വസ്തു സ്വഭാവോ അധ്യാത്മം ഉച്ചതേ. അധ്യാത്മ ശബ്ദേന അഭിധീയതേ ആത്മാനം ദേഹം അധികൃത്യ പ്രത്യേകാത്മതയാ പ്രവൃത്തം. പ്രത്യേകാത്മാവായി വർത്തിക്കുന്നത്, പ്രവിഷേണ വർത്തിക്കുന്നത്, പ്രവൃത്തം നിലനിൽക്കുന്നത്, ശ്രേഷ്ഠമായി അത് നിലനിൽക്കുന്ന ഓരോ ദേഹത്തിനും പരമാർത്ഥ ബ്രഹ്മ അവസാനം വസ്തു. പരമാർത്ഥത്തിൽ എന്താണ്? ആ പരമാത്മാവ് തന്നെയാണത്. അതാണ് സ്വഭാവവും. ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് അതാണ് അധ്യാത്മം. അധ്യാത്മമിച്ചതി അധ്യാത്മ ശബ്ദേന വിധീയതി. അക്ഷരം എന്ന് പറയുന്നത് പരബ്രഹ്മം പരമാത്മാവ്. അധ്യാത്മം എന്ന് പറയുന്നതോ ജീവാത്മാവ്. രണ്ടിനും സമാനം പറഞ്ഞു കഴിഞ്ഞു. ഭൂതഭാവോദ്ഭവകര ഭൂതാനാം ഭാവോ ഭൂതഭാവ തസ്യ ഉദ്ഭവോ ഭൂതഭാവോദ്ഭവ തം കരോതീതി ഭൂതഭാവോദ്ഭവകര ഭൂതവസ്തു ഉത്പത്തികര ഇത്യർത്ഥ. ഭൂതത്തിന്റെ ഭാവം, പ്രാണികളുടെ ഭാവം, ഉത്പത്തി അതിനെ ഉണ്ടാക്കുന്നതാണ് ഭൂതഭാവോദ്ഭവകര. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കർമ്മം. ഭൂതാനാം ഭാവോ ഭൂതഭാവ തസ്യ ഉദ്ഭവോ ഭൂതഭാവോദ്ഭവത്വം കരോതീരി ഭൂതഭാവോദ്ഭവകര ഭൂതവസ്തു ഉത്പത്തികര. ഭൂതവസ്തുക്കളുടെ, പ്രാണികളുടെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന വിസർഗ വിസർജനം ദേവതോദ്ദേശേന ചരുപുരോടാശാദേർ ദ്രവ്യസ്യ പരിത്യാഗ സയേഷ വിസർഗലക്ഷണോ യജ്ഞകർമ്മസംഹിത. ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ദേവതോദ്ദേശേന ചരുപുരോടാശാദേഹി ദ്രവ്യസ്യ പരിത്യാഗ. ചരു പാത്രത്തിൽ യാഗത്തിൽ അർപ്പിക്കാൻ വേണ്ടി തയ്യാർ ചെയ്തെടുക്കുന്ന പായസം, അതാണ് ചരു. പുരോടാശം കനലിൽ ചുട്ടെടുക്കുന്ന അട, അതാണ് പുരോടാശം. യാഗത്തിനുപയോഗിക്കുന്ന ഹൗസുകളാണ്, ദ്രവ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളുടെ അഗ്നിയിലുള്ള പരിത്യാഗം ദേവതയെ സങ്കല്പത്തോടുകൂടി സ ഏഷ വിസർഗ ഹവിസ്സിനെ അർപ്പിക്കാൻ. അത് യാഗത്തിൽ ഉപയോഗിക്കുന്ന ഹവിസ്സിന്റെ പേരാണ് ചെരു പുരോടാസം എന്ന് നാം പറയുന്നത്. അതിനാണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോ കർമ്മം യാഗം എന്ന് പറയുന്നത് മുഖ്യമായിട്ട് എന്താണ്? ദൈവത ഉദ്ദേശിക്കുന്ന ദ്രവ്യത്യാഗം, അതാണ് അതാണ് ഹവിസിന്റെ അർപ്പണം, അതാണ് യാഗം. യാഗത്തിലെ മുഖ്യമായ ഭാഗം അതാണ്. അപ്പോൾ ഇവിടെ ഭൂതഭാവോദ്ഭര ഉദ്ഭവകര വിസർഗം എന്ന് പറയുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹവിസിനെ യാഗത്തിൽ അഗ്നിയിൽ അർപ്പിക്കുന്ന ആ പ്രവൃത്തി അതാണ്, എന്നുവെച്ചാൽ യാഗം. അതാണ് ഭൂതസൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കർമ്മം എന്നാണ്. അതങ്ങനെ പറയുന്നത് എങ്ങനെ? പ്രാചീനമായ മീമാംസകമതം അതനുസരിച്ച് പറയുകയാണ്, അതനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് മനുസ്മൃതിയിലും മറ്റും പറയും, അഗ്നിയിൽ അർപ്പിക്കുന്ന ആ ഹവിസ് അത് ധൂമമാകുന്നു, അത് മേഘത്തിനോട് ചേരുന്നു, മേഘത്തിൽ നിന്ന് വൃഷ്ടി ഉണ്ടാകുന്നു, വൃഷ്ടിയിൽ നിന്ന് അന്നമുണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് പ്രാണികളുണ്ടാകുന്നു. അന്നത്തിൽ നിന്നാണ് പ്രാണികളുണ്ടാകുന്നതെങ്കിൽ ആ പ്രാണിയുടെ ഉത്പത്തിക്ക് അന്നം കാരണമാണെങ്കിൽ അത് വന്ന് നിൽക്കുന്നത് അവസാനം ഈ യാഗത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്ര ഒരു അത് പൂർണ്ണമായും ഇന്നത്തെ ശാസ്ത്രത്തിനൊക്കെ യോജിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായ ദൃഷ്ടിയിൽ പരിശോധിക്കുമ്പോൾ അത് ശരിയല്ല. പക്ഷേ പ്രാചീനമായ ഒരു സങ്കല്പം, ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണത്. കാരണം ധൂമത്തിൽ നിന്നാണ് മേഘം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിന്ന് കുട്ടികൾ അണങ്ങിച്ചിരിക്കും. പിന്നെ യാഗത്തിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം അതേപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മറ്റേതെങ്കിലും അർത്ഥത്തിൽ പറയുകയാണ് എങ്കിൽ അത് ശരിയാവും. അങ്ങനെ അതെല്ലാം പ്രതീകാത്മകമായിട്ടാണ്. അഗ്നി ജലവുമായിട്ട് ബന്ധമുണ്ട്. വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, ഇതാണ് സൃഷ്ടിക്രമത്തെ കുറിച്ച് പറയുന്നത്. അതിനൊക്കെ ശാസ്ത്രീയമായ പിൻബലമുണ്ട്. അതനുസരിച്ച് ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ ഒരു യജ്ഞമായിട്ടും ആ യജ്ഞത്തിൽ ഈ ക്രമത്തിലെല്ലാം സംഭവിക്കുന്നു, അന്നം വരെ സംഭവിക്കുന്നു. കാരണം അഗ്നി, ജലം, പൃഥ്വി, പൃഥ്വിയിൽ അന്നം, അന്നത്തെ ആശ്രയിച്ച് ഇവിടെ ജീവികൾ, അങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് യോജിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കേവലമായ ദ്രവ്യ അഗ്നി ദ്രവ്യ പരിത്യാഗ രൂപത്തിലുള്ള യജ്ഞമാണ് ഇവിടുത്തെ കർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നത് ഒരു പോരായ്മയാണ്. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ ഭൂതഭാവോദ്ഭവകര വിസർഗ ആണ് കർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞ ആണ് കർമ്മം എന്ന് വ്യാഖ്യാനിച്ചെങ്കിലും രാമാനുജനും മധ്വാചാര്യരും അവരെല്ലാം ഈ വ്യാഖ്യാനം കണ്ടിട്ട് പിന്നെ വ്യാഖ്യാനിച്ചവരാണ്. അവരൊന്നും സ്വീകരിച്ചില്ല. രാമാനുജാചാര്യർ പറഞ്ഞത് സൃഷ്ടി കർമ്മം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നു, എല്ലാ സൃഷ്ടി കർമ്മവും ഇത്തെയുമാണ് ഇവിടെ ഭൂതഭാവോദ്ഭവകര വിസർഗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സർവപ്രാണികളും സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ പ്രാണികളുടെ സൃഷ്ടി പ്രക്രിയ വളരെ അടങ്ങും, ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നതെന്ന് മധ്വാചാര്യർ പറയുന്നതാണെങ്കിലോ സൃഷ്ടിയുടെ പൂർണ്ണമായ അതിന് ദ്വൈതിയാണ്, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈശ്വരനാണ്. ഈശ്വരന്റെ ആ സൃഷ്ടി പ്രക്രിയ സർവത്തെയും സൃഷ്ടിച്ചിട്ട് മാറിയിരിക്കുകയല്ല, നിരന്തരം ആ സൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സൃഷ്ടിക്ക് മുഖ്യ കാരണക്കാരൻ ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് വിശേഷണ സർജനം വിസർഗ, വിശിഷ്ടമായിട്ടുള്ള സൃഷ്ടി, അതാണ് വിസർഗം. അപ്പോൾ ആ വിശിഷ്ടമായുള്ള സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ സൃഷ്ടിയല്ല, ഒരു ജീവന്റെ സൃഷ്ടി ഉൾപ്പെടുത്തേണ്ട, അത് ഈശ്വരന്റെ സൃഷ്ടിയാണ്. ഈശ്വരക്രിയ വിസർഗ എന്നാണ്, അത് ഈശ്വരന്റെ ക്രിയയാണ്, ഈശ്വരീയമാണ്. അതിനെ വിസർഗമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നു. അപ്പോൾ അത് ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കി അവർ കുറച്ചുകൂടി മുന്നോട്ട് പോയി, അതിനെ വ്യാഖ്യാനിച്ചു. മനു പറയുന്നുണ്ട്, അഗ്നു പ്രസ്ഥാഹൂതി സമയഗാദിത്യ ഉപതിഷ്ഠതി, അഗ്നിയിൽ അർപ്പിക്കുന്ന ആഹൂതി ആദിത്യനെ പ്രാപിക്കുന്നു. ആദിത്യ നിമിത്തമായിട്ട് വൃഷ്ടി ഉണ്ടാകുന്നു, വൃഷ്ടിയിൽ നിന്ന് അന്നമുണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് പ്രജകളുണ്ടാകുന്നു. അങ്ങനെ അപ്പൊ അഗ്നിയിൽ നിക്ഷേപിക്കുന്ന ആഹൂതി ആദിത്യനെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ ബുദ്ധി അനുസരിച്ച് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും സൂക്ഷ്മമായ മാർഗത്തിലൂടെ അത് അങ്ങനെ എത്തുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പം അത്തരം ക്ലിഷ്ടതകളൊന്നും ഇവിടെയില്ല. ഇവരുടെ വ്യാഖ്യാനത്തിൽ പറയുന്ന എന്താണ്? അത് ഈശ്വര കർമ്മം തന്നെയാണ് ഇവിടുത്തെ കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടികർമ്മം. ഭൂതഭാവോദ്ഭവകര, ഭൂതങ്ങളുടെ സൃഷ്ടികളുടെ എല്ലാം, പ്രാണികളുടെ എല്ലാം ഉത്പത്തി കാരണമായിരിക്കുന്ന ഈശ്വരന്റെ അക്രിയ, അതാണ് വിസർഗം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ യോജിക്കുന്നതായി തോന്നുന്നു. അതാണ് വിസർഗ കർമ്മസജ്ജിതം, കർമ്മം എന്ന് പറയുന്നത്. ആ ഒരു അതേ ഒരു ഭാവത്തിലാണ് അഭിനവഗുപ്തനും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പറയുന്നത് സംവിത്തിന്റെ ഒരു സ്ഫുരണം, അതാണ് സൃഷ്ടി. അതിനെയാണ് ഇവിടെ ഭൂതഭാവോദ്ഭവകരം വിസർഗം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതെല്ലാം ശ്രേഷ്ഠമായ ആശയങ്ങളാണ്. അതുകൊണ്ട് അവിടെ ആ മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. പരമം ബ്രഹ്മാക്ഷരം, ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തെയാണ്. സ്വഭാവ അധ്യാത്മം ഉച്ചതി, സ്വഭാവം എന്ന് വെച്ചാൽ ജീവൻ, അതാണ് അധ്യാത്മം, ജീവാത്മാവ്. ഭൂതഭാവോദ്ഭവകര വിസർഗ ആണ് കർമ്മസംജ്ഞിത, കർമ്മമെന്ന് പറഞ്ഞത്. ഭൂത സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വിസർഗം, വിസർജന സൃഷ്ടിക്രിയ, അത് യജ്ഞമാണെന്നോ ഭാഷ്യകാരൻ അല്ല, ഈശ്വരന്റെ സൃഷ്ടിക്രിയയാണ് എന്നും മറ്റുള്ള ആചാര്യന്മാർ. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗക്രമസജ്ഞിതഃ. ഈ പല ആചാര്യന്മാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നു നമ്മളിതിനെ ഏതിനെ സ്വീകരിക്കും. അവരവർക്ക് ഏതാണോ ഇഷ്ടമായി തോന്നുന്നത് അത് സ്വീകരിക്കാം. ഇതൊന്നും ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തമായി വ്യാഖ്യാനിക്കും. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാധി ദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. അതിഭൂതം, അതിഭൂതം പ്രാണിജാതം അധികൃത്യ ഭവതി. ക്ഷര ക്ഷരദീതി ക്ഷരോ വിനാശി ഭാവ യത്കിഞ്ചിത് ജനിമത് വസ്തു ഇത്യർത്ഥ. അതിഭൂതം ക്ഷരോ ഭാവ, അതിഭൂതം ആയിരിക്കുന്നത് പ്രാണിജാതം അധികൃത്യ ഭൗതീ. കോസോ ക്ഷര ക്ഷരദീതി ക്ഷരോ വിനാശി ഭാവ, വിനാശിയായിരിക്കുന്ന ഭാവം, നശിക്കുന്ന ഭാവം. യത്കിഞ്ചിത് ജനിമത് വസ്തു, ഇവിടെ ഉണ്ടാകുന്ന സർവവസ്തുക്കളും ക്ഷരം എന്ന് പറയുന്നതാണ് ക്ഷരോഭാവം. അതാണ് അതിഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത്. പുരുഷശ്ചാധിദൈവതം, പുരുഷ പൂർണം അനേന സർവമിതി പുരിശയനാത്മാ. പുരുഷ ആദിത്യാന്തർഗതോ ഹിരണ്യഗർഭ സർവപ്രാണികാരണാം അനുഗ്രഹക അധിദൈവതം. പുരുഷശ്ച അധിദൈവതം, അതിദൈവഭാവത്തിലിരിക്കുന്നത് പുരുഷനാണെന്ന് പറഞ്ഞു. നേരത്തെ ജീവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷ പൂർണ്ണമനേന സർവവിധി. എന്തുകൊണ്ടാണ് സർവവും പൂർണ്ണമായിരിക്കുന്നത്? കേവല ശരീരമല്ല, ശരീരം പൂർണ്ണമായിരിക്കുന്നത് ജീവഭാവം, പക്ഷെ ഇവിടെ സർവവും, അതാണ് സർവവും എന്ന് പറഞ്ഞത്. പുരിശേന വാ പുരുഷ, പുരിയിൽ ശയനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിത്യ അന്തർഗതോ ഹിരണ്യഗർഭ, ആദിത്യ അന്തർഗതനായിരിക്കുന്ന ഹിരണ്യഗർഭൻ ഈശ്വരൻ. ഈശ്വരന്റെ സ്ഥാനം ആദിത്യമണ്ഡലമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആദിത്യമണ്ഡലം അത് പ്രകാശമാനമാണ്. ഈശ്വരൻ ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ തന്റെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നത് ആദിത്യമണ്ഡലത്തെയാണ്. അതുകൊണ്ട് ആദിത്യമണ്ഡലത്തിൽ, ആദിത്യമണ്ഡലമാണ് ആദിത്യൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളീ കാണുന്ന സൂര്യനല്ല, കാരണം അതുപോലെ ഒരുപാട് സൂര്യന്മാരുണ്ടെന്ന് പറയും. അപ്പോൾ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഹിരണ്യഗർഭ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ, അത് ആ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? സർവപ്രാണികരണാനാം അനുഗ്രഹ, സർവപ്രാണികരണങ്ങളെയും പ്രാണികളുടെ കരണങ്ങളെ അനുഗ്രഹിക്കുന്നവൻ, അതിന് തേജസ്സിനെ പ്രദാനം ചെയ്യുന്നവൻ, അതിന് ശക്തിയെ പ്രദാനം ചെയ്യുന്നവനായിരിക്കുന്ന ഈശ്വരൻ, അതാണ് അതിദൈവതം, ദേവതാഭാവത്തിലിരിക്കുന്നവൻ. അത് ശരീരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ അധ്യാത്മഭാവമായി, അത് ദേവതാരൂപത്തിലിരിക്കുമ്പോൾ അതിൻ്റെ അതിദൈവതഭാവമായി. അതുകൊണ്ടല്ലോ ഈശ്വരന്റെ രണ്ടു ഭാവം, ഒന്നത് ജീവഭാവത്തിലിരിക്കുന്നു, മറ്റൊന്ന് ദേവഭാവത്തിലിരിക്കുന്നു. ആ ദേവഭാവത്തെ ആണ് ഇവിടെ പറയുന്നത്. അധിയജ്ഞ സർവയജ്ഞ അഭിമാനിനി ദേവത വിഷ്ണുവാഖ്യ യജ്ഞോ വൈ വിഷ്ണു ഇതി ശ്രുതേഹി. അധിയജ്ഞൻ ആയിരിക്കുന്നത് താൻ തന്നെയാണ്. വിഷ്ണുവാഖ്യ നേരത്തെ ഹിരണ്യഗർഭ ഭാവത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു, സർവകർണങ്ങൾക്കും അനുഗ്രഹകനായി. ഇവിടെ എന്താണ്? യജ്ഞാധിപനായിരിക്കുന്നു വിഷ്ണു എന്ന പേരോടുകൂടി. യജ്ഞോ വൈ വിഷ്ണു എന്നും പറയുന്നുണ്ട് ദിശ്രുദേഹി സഹി വിഷ്ണു രഹമേവ, അത് ഞാൻ തന്നെയാണ്. അത് പറയും ആദിത്യമണ്ഡലത്തിൽ ഹിരണ്യഗർഭനായിരിക്കുന്നതും യജ്ഞങ്ങൾക്കെല്ലാം അധിനായകനായിരിക്കുന്നതും ഞാൻ തന്നെ എന്ന് പറയും. അത്രാസ്മിൻ ദേഹി യോ യജ്ഞ തസ്യാഹം അധിയജ്ഞ യജ്ഞോ ഹി ദേഹ നിവർത്തിയത്വേന ദേഹ സമവായി ദേഹ അധികരണഭൂതി. അവിടെ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ എങ്ങനെ യജ്ഞാധിപനാകുന്നു? അധിയജ്ഞോഹമേവാത്ര ദേഹി ഈ ദേഹത്തിൽ. ഈ ദേഹത്തിൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്ന എന്താണ്? അർജുനനോട് കാണിച്ചു കൊടുക്കുകയാണ്, ഈ കാണുന്ന നീ കാണുന്ന ഈ ദേഹത്തിൽ, ഈ അവതാരൂപത്തിൽ ഞാൻ അധിയജ്ഞനായി വിഷ്ണുഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദേഹത്തിലിരിക്കുന്ന എന്റെ ഈ ഭാവം തന്നെയാണ് യജ്ഞത്തിന്റെ ഉടമസ്ഥ ഉടമയായിരിക്കുന്ന ആ ഭാവം, അതേ ഞാൻ തന്നെ സർവ പ്രാണികളുടെയും തരണങ്ങളെ അനുഗ്രാഹകനായി ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ യജ്ഞാധിപനായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഈ ദേഹത്തിൽ എന്ന് പറയുന്നു. അങ്ങനെയാണ് ശല്യ വ്യാഖ്യാനിക്കുന്നത്. ഭാഷ്യകാലം പറയുന്നു, യജ്ഞോ ഹി ദേഹ നിർവർത്തിത്വേന. ഈ ദേഹം കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് യജ്ഞം. ദേഹസമമായി ദേഹവുമായി അതിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, വേർപിരിക്കാൻ വയ്യാത്തൊരു ബന്ധം ഈ യജ്ഞത്തിനുണ്ട്. ശരീരം കൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ദേഹ അധികരണോ ഭവതി. യജ്ഞം യജ്ഞസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ ഈ ദേഹത്തിലിരിക്കുന്നു. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിദൈവം ഇവിടെ പറഞ്ഞു. അതിദൈവതം എന്ന് പറയുന്നതിന് ദേവതകൾക്കെല്ലാം ഉപരിയായി വർത്തിക്കുന്നവൻ. മറ്റു ധാരാളം ദേവതകളുണ്ട്, ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളുണ്ട്, അതിനെല്ലാം ഉപരിയായി വർത്തിക്കുന്നവൻ, അങ്ങനെയുള്ള അർത്ഥവും പറയുന്നുണ്ട്. അധിയജ്ഞൻ, യജ്ഞത്താൽ ആരാധിക്കപ്പെടുന്നവൻ അധിയജ്ഞൻ. അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അത് രണ്ടും ഈശ്വരഭാവത്തെ കാണിക്കുന്നു, അതിദൈവതവും അധിയജ്ഞവും. അതിൽ അധിയജ്ഞത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു താൻ തന്നെയാണ് എന്ന് പറഞ്ഞു. തന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അർജുനന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് മനസ്സിലാക്കുന്നതുകൊണ്ട് പറയുകയാണ്, കാരണം അർജുനന് അതിനുള്ള ഭാഗ്യമുണ്ടായി. ഭഗവാനെ നേരിട്ട് ദർശിക്കുന്നതിനും ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിക്കുന്നതിനുമുള്ള ഭാഗ്യമുണ്ടായതുകൊണ്ട് വരുന്നത് ദേഹഭൃതാംബര. ദേഹഭൃത്തുക്കളിൽ, ദേഹത്തെ ധരിച്ചിരിക്കുന്നവരിൽ നീ ശ്രേഷ്ഠനാണ്. കാരണം എന്റെ മഹാത്മ്യത്തെ നിനക്ക് നേരിട്ട് ഗ്രഹിക്കുന്നത് അതും എന്നിൽ നിന്ന് തന്നെ. ഭഗവാന്റെ മഹാത്മ്യത്തെ ഭഗവാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നു. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസ്തൃത. ഗീതയെ കുറിച്ച് പറയുന്നതാണ് അത്. പത്മനാഭന്റെ മുഖപത്മത്തിൽ നിന്ന് തന്നെ വിനിസ്തൃതമായതാണ്. ആ രീതിയിൽ ശ്രവിക്കുന്നതിന് അർജുനന് ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് പറയുന്നു, നീ ദേഹം ധരിച്ചിരിക്കുന്ന വരിൽ എല്ലാ പ്രാണികളിലും വെച്ച് നീ ശ്രേഷ്ഠനാണ്. ഇത് നിനക്ക് നേരിട്ട് കേൾക്കുന്ന, നമ്മളെല്ലാം കേൾക്കുന്ന വ്യാസനിലൂടെയാണ്. പക്ഷെ അർജുനന് നേരിട്ട് കേൾക്കുന്നതിന് അവസരം ഉണ്ടായതുകൊണ്ട് നീ ശ്രേഷ്ഠനാണ് എന്ന് അർജുനനെ ഓർമ്മിക്കുകയാണ്. അവിടെയും ആ അവതാരത്തിന്റെ മഹത്വത്തെ, അല്ലെങ്കിൽ ആ അവതാരത്തിൽ വന്ന ഈശ്വരീയമായ ഭാവത്തെ ഭഗവാൻ ഇവിടെ സ്വയം വെളിപ്പെടുത്തുന്നു. പറയുന്നു, ക്ഷരോഭവ അധിഭൂതം. നശിക്കുന്ന വസ്തുക്കളെല്ലാമാണ് അധിഭൂതം. പുരുഷ അധിദൈവതം, ദേവതാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ, ആ പുരുഷനെയാണ് അതിദൈവതം എന്ന് പറയുന്നത്. അത്ര ദേഹേ അഹമേവ അധിയജ്ഞ. ഈ ദേഹസ്ഥിതനായിരിക്കുന്ന ഞാൻ തന്നെയാണ് അധിയജ്ഞനായിരിക്കുന്നവൻ, യജ്ഞ അധിപനായിരിക്കുന്നവൻ. ദേഹപ്രധാമരോ അല്ലയോ ജീവികളിൽ വെച്ച് ശ്രേഷ്ഠനായവനെ എന്ന് അർജുന സംബോധന ചെയ്യുന്നു. അധിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. അപ്പൊ ഇവിടെ ആ ഈശ്വരന്റെ ഈ ഭാഗത്ത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശ്വരന്റെ ഐശ്വര്യമായ വിവിധ ഭാവങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെല്ലാം രൂപത്തിൽ ജീവന് അനുഭവവേദ്യമാകുന്നു എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അടുത്ത് അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. പറയുന്നു അധിയജ്ഞോഹമേവാത്ര ദേഹേസ്മിൻ എന്ന് പറഞ്ഞു. ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് അധിയജ്ഞമായിരിക്കുന്നത്. അതാരാണെന്ന് പറഞ്ഞു, വിഷ്ണു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു. എന്നിട്ടിനി പറയുന്നു എന്താണ്? അന്ധകാലേ ചമരണകാലേ മരണകാലത്തിൽ മാമേവ പരമേശ്വരം വിഷ്ണു സ്മരൻ, അതാണ് മുമ്പ് സൂചിപ്പിച്ചത്. അത് പറയാൻ വേണ്ടിയാണ് ബാക്കിയെല്ലാം പറഞ്ഞത്. എന്നെ തന്നെ ആ പരമേശ്വരനെ തന്നെ വിഷ്ണു സ്മരൻ മുക്തു പരിത്യജ്യ കളേബരം ശരീരം യപ്രയാതി ഗച്ഛതി. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിക്കുക, അങ്ങനെ ആരാണോ പ്രയാതി ഗച്ഛതി സമദ്ഭാവം വൈഷ്ണവം തത്വം യാതി, അവൻ എന്റെ ഭാവത്തെ വൈഷ്ണവം വിഷ്ണു സംബന്ധിയായിരിക്കുന്ന അല്ലെങ്കിൽ വിഷ്ണുവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ തത്വത്തെ യാതി നാസ്തി ന വിദ്യതി അത്ര അസ്മിൻ അർത്ഥ സംശയവും യാതി വാ നവേദി. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും മനസ്സിൽ വയ്ക്കേണ്ടതല്ല. എന്ത് യാതി വാ നവ, അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അവസാന കാലത്തിൽ എന്റെ രൂപത്തെ കളേബരം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു. കളേബരം എന്നുള്ള ശബ്ദത്തിന് തന്നെ എന്താണ് ശരീരം എന്നാണ്. കളേബരമെന്നും കളേബരമെന്നും വരും, രണ്ട് ശരീരം തന്നെ. അപ്പോൾ ശ്രേഷ്ഠമായ രൂപം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ പറയുന്നത് എന്താണ്. ഉപാസനയെക്കുറിച്ച് പറയുന്നു, ഭക്തന്റെ ഉപാസനയെക്കുറിച്ച് പറയുന്നു. ഈശ്വരനെ അങ്ങനെ ഉപാസിക്കുന്നവൻ അനന്ത കല്യാണ ഗുണങ്ങളോടുകൂടി ഉപാസിക്കുന്നു. അങ്ങനെ ഉപാസിക്കുന്നവൻ ഉപാസ്യമായ ആ രൂപത്തെ അല്ലെങ്കിൽ ആ ദേവതാഭാവത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ശരീരത്തെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. സാധാരണഗതിയിൽ ശരീരത്തെ ജീവൻ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ശരീരം ബലാ നശിച്ചു പോവുകയാണ്, അതാണ് മരണം എന്നുള്ളത് സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആ ജീവൻ സ്വേച്ഛയാ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പൊ ജീവൻ സ്വേച്ഛയാ ശരീരത്തെ ഉപേക്ഷിക്കണമെങ്കിൽ അത് അത്തരം ഉപാസന ഉള്ളവർക്കേ സാധ്യമാകും. അതിനെക്കുറിച്ച് ഇനിയും വരുന്ന ഭാഗത്ത് എങ്ങനെയാണ് അത് ഉപേക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ ശരീരത്തെ ഉപേക്ഷിക്കുകയല്ല, ശരീരം സ്വയം നശിച്ചു പോവുകയാണ്, ജീവന് വാസയോഗ്യമല്ലാതായിത്തീരുകയാണ്. അപ്പോൾ ജീവൻ എന്ത് ചെയ്യുന്നു? മനസ്സില്ലാ മനസ്സോടെ ആ ശരീരം വിട്ടുപോകുന്നു. വളരെ വേദനയോടുകൂടി ശരീരം വിട്ടുപോകുന്നു, കാരണം തനിക്ക് വാസയോഗ്യമല്ല എന്നറിയുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഉപാസകൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്തൻ ശരീരത്തെ വിട്ടുകളയുകയാണ്. അങ്ങനെ വിട്ടുകളയുന്നതിന് അവന് ശക്തി കൊടുക്കുന്ന എന്താണോ, ഐശ്വര്യസ്മരണം. അത് സ്മരൻ മുക്ത കളയവരം, അതത് ഉപാസകനെ കഴിയത്തുള്ളു. ഇത് പറയുന്ന തത്വജ്ഞാനിയെക്കുറിച്ചുമല്ല. തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം അന്ധകാലത്തിൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ശരീരം വിടുക അങ്ങനെയുള്ള പ്രക്രിയകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഈ പറയുന്നയാളും മുക്തനാകുന്നു, തത്വജ്ഞാനിയും മുക്തനാകുന്നു. ഇത് ഉപാസകൻ മുഴുവൻ സമയവും, അതായത് മരണത്തിന് മുമ്പുള്ള സമയങ്ങളിലെല്ലാം നിരന്തരമായി ഈശ്വരനെ സ്മരിച്ച് ആ ഈശ്വര സ്മരണ കൊണ്ട് ആ ഉപാസകനിൽ ഇത്രയൊരു വൈഭവം വന്നു ചേരുന്നതാണ്. ഈശ്വരനെ സ്മരിക്കാനും ശരീരത്തെ ഉപേക്ഷിക്കാനും, അത് മരണ അന്ധകാലം മരണകാലത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. വാസ്തവത്തിൽ മരണകാലത്ത് അങ്ങനെ സ്മരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുകയല്ല ഉപാസകൻ, മറിച്ച് ഉപാസകൻ ഈശ്വരനെ സ്മരിക്കുകയും മരണമെന്ന് പറയുന്നു, അല്ല മരണകാലത്തിൽ അത് ചെയ്യുകയല്ല, മറിച്ച് ഈ കാര്യം ഉപാസകൻ സംഭവിക്കുമ്പോൾ അതിനെ മറ്റ് മരണങ്ങളെപ്പോലെ തന്നെ മരണമെന്ന് പറയുന്നു. ആ മരണസമയത്ത് അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ പരിപക്വമായ അവസ്ഥയിൽ ഈ ശരീരത്തിൽ നിന്നുള്ള മോചനം ജീവന് സ്വാധീനമായി തീരുന്ന സന്ദർഭത്തിൽ ജീവനും ശരീരത്തെ വിട്ടുകളയും. വിട്ടുകളയുന്നതിന് മരണം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരാൾക്ക് മരണസമയത്ത് സാധാരണ ഒരു മനുഷ്യന് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വിടാൻ സാധ്യമല്ല, ശരീരം വിടാനൊന്നും കഴിയത്തില്ല. കാരണം എന്തുകൊണ്ട്? മരണസമയത്ത് മനസ്സ് പ്രാണന്മാർ എല്ലാം ശിഥിലമായി പോകുന്ന അവസ്ഥയാണ്. ആ സമയത്ത് അതുവരെയുള്ള സംസ്കാരം കൊണ്ട് എന്തെങ്കിലും അവ്യക്തമായി സ്മരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഒന്ന് സ്മരിക്കാതെ അബോധമായ അവസ്ഥയെ പ്രാപിച്ചെന്നും വരാം. അപ്പോൾ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഈശ്വരനെ സ്മരിച്ച് ശരീരം വിടാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഉപാസകന് കഴിയും. ഉപാസകൻ എപ്പോഴാണോ അതിന് പ്രാപ്തനായിത്തീരുന്നത്, ആ നിമിഷത്തെ നമ്മൾ മറ്റുള്ളവരുടെ മരണമെല്ലാം കണ്ടുകൊണ്ട് പറയുന്നു, ഇയാളും മരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ മരണമെന്നുള്ള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയും സമാധിയാകുന്നു എന്ന് പറയും. അവരുടെ മനസ്സ് ഈശ്വരനിൽ സമാധിസ്ഥമാകുന്നു, ശരീരം നശിച്ചുപോകുന്നു. ഉപാസനയുടെ ഫലമാണ്. അതിൻ്റെ ഗതിയെക്കുറിച്ച് മറ്റും ഇനി പറയും. അഗ്നി ജ്യോതിരഹ ശുക്ല എന്നെല്ലാം പറഞ്ഞ് ഇനി വ്യാഖ്യാനിക്കും. അത് എങ്ങനെ പോകുന്നു, ഏത് വഴിക്കാണ് പോകുന്നത്. ഒരു ഉപാസകന്റെ പരമമായ പക്വതയിൽ സംഭവിക്കുന്ന ആ പരിണാമം അതിനെയാണ് ഇവിടെ പറയുന്നത് മരണമെന്ന്. അല്ലാതെ സാധാരണ പ്രാണികളുടെ ജീവത്യാഗമല്ല. ആ ജീവത്യാഗത്തിന് ഇങ്ങനെയൊന്നും സംഭവിക്കാനും സാധ്യമല്ല. കാരണം നമുക്കറിയാം, സുഷുപ്തി, ഒരാൾ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകും. അതാണ് അവൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ. എത്ര ശക്തനും സുഷുപ്തനും, സുഷുപ്തിയിൽ എല്ലാ സാമർഥ്യങ്ങളും നശിക്കുന്നു. അപ്പോൾ ആ എല്ലാ സാമർഥ്യങ്ങളും നശിച്ചുകൊണ്ട്, എല്ലാ ശക്തികളും നശിച്ചുകൊണ്ടാണ് ഒരാൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ പിന്നെ അയാൾക്ക് ആ സമയത്ത് അയാൾക്ക് ഒന്നും ചെയ്യുന്നതിന് ശക്തിയില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറങ്ങാനൊക്കത്തില്ല. എന്തെങ്കിലും ഒരു ശ്രമം അവിടെ നടന്നു വന്നിരിക്കട്ടെ, ആ ജീവന് സുഷുപ്തിയിലേക്ക് കടക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ അതുപോലെയാണ് മരണവും. മരണത്തിനും എന്താണ്? അവന്റെ എല്ലാ ശക്തിയും ചോർന്നു പോയി, അവന്റെ എല്ലാ സാമർഥ്യങ്ങളും ക്ഷയിക്കുമ്പോഴേ അവന് മരിക്കേണ്ട ആവശ്യം വരുന്നു. അല്പമെങ്കിലും പ്രാണശക്തി ഉണ്ടെങ്കിൽ മരിക്കത്തില്ല. അത് പറയില്ലേ, കിടന്ന് വലിക്കുന്നു എന്ന് പറയുന്നില്ല. വലിക്കുന്നതിന് ശക്തി അവന് ശേഷിക്കുന്നു, വലിച്ചേ തീരും. അതുകൂടി ക്ഷയിച്ചാലേ മരണം സംഭവിക്കത്തുള്ളൂ. ആ സമയത്ത് എങ്ങനെയാണ് ഈശ്വരനെ സ്മരിക്കുന്നു? ആ സമയത്ത് ഒന്നിനെയും സ്മരിക്കാനുള്ള നിയതഭാവം ചിത്തത്തിനുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് നിയതാത്മഭീ? നിയതാത്മാക്കൾ എങ്ങനെയാണ് ഈ ശരീരം വിടുന്നത്? ആ നിയതാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ മരണം സംഭവിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അവന്റെ സാമർഥ്യങ്ങളും വീര്യവും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി അവൻ മരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, മരണമേ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ ജീവഭാവത്തിന്റെ അന്ത്യം അതവിടെ സംഭവിക്കുന്നു. അതാണ് അന്ധകാലം എന്ന് പറയുന്നത്. അന്ധകാലം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഏറ്റവും പരിപക്വമായ അവസ്ഥ. അവിടെ ആ ജീവൻ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തെ വിട്ടുകളയുന്നു. സാധാരണഗതിയിൽ ആ ജീവന്റെ ചിത്തത്തെ ആവരണം ചെയ്യുന്ന ദോഷങ്ങളും താമസ ദോഷങ്ങളൊന്നും ആ സമയത്ത് ഉപാസകനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. സാധാരണ സുഷുപ്തിയിലേക്ക് പോകുന്ന ഒരാള് ഒരു വെളിച്ചവും കണ്ടിട്ടില്ല പോകുന്നു, അന്ധകാരത്തിലേക്കാണ് പോകുന്നത്. മരണത്തിലേക്ക് പോകുന്ന മനുഷ്യനും അതുപോലെയാണ്, അന്ധകാരത്തിലേക്ക് പോകുന്നു, എല്ലാ തിരിച്ചറിവും നശിപ്പിക്കുന്ന അന്ധകാരത്തിലേക്ക്. പക്ഷെ ഉപാസകൻ അങ്ങനെയല്ല. അവർ യേശുദീനും മറ്റുമെന്താണോ, അവൻ വെളിച്ചം കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുവരെ ഉണ്ടാതിരുന്നതിൽ കൂടുതൽ, അതുവരെ അവന് പ്രത്യക്ഷപ്പെടാതിരുന്നതായ വെളിച്ചം അതവന്റെ ഹൃദയ നാടിയിൽ പ്രകാശിക്കുന്ന ഒന്നാണ്. ആ വെളിച്ചത്തെ പിന്തുടർന്നുകൊണ്ട് ജീവൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തെ ജീവൻ മാറ്റിവെക്കുന്നു. കാരണം പിന്നീട് അതുവരെ ഉള്ള സാധനയ്ക്കും ഉപാസനയ്ക്കും എല്ലാം ഈ ശരീരം ആവശ്യമായിരുന്നു, പിന്നെ ഈ ശരീരം ആവശ്യമില്ല. അത് കഴിഞ്ഞ് ശരീരം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുവരെ സശരീരനായിട്ടാണ് യാത്ര ചെയ്തത്. സംസാരഗതി, പിന്നീട് മോക്ഷഗതിയാണ്. ബ്രഹ്മലോകത്തിലേക്കുള്ള സഞ്ചാരം കൊണ്ട് ശരീരം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു, ജ്യോതിഷനെ പിന്തുടർന്ന് ആ ജീവൻ സഞ്ചരിക്കുന്നു. ഇനി പറയും. അപ്പൊ അത് സാധാരണഗതിയിൽ മരണകാലത്തിൽ സംഭവിക്കുന്ന അല്ല. വാസ്തവത്തിൽ അവിടെ മരണവും സംഭവിക്കുന്നില്ല. ജീവൻ ഉണർന്നു തന്നെ, ഒരു മോഹത്തിനും അടിമപ്പെടാതെ ജീവൻ ഉണർന്നു തന്നെ എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിന്റെ സഹായം കൂടാതെ സഞ്ചരിക്കുന്നു. പ്രയാതി ഗച്ഛതി. ആ സഞ്ചാരത്തിൽ മദ്ഭാവം വൈഷ്ണവം തത്വം വ്യാധി ആ വൈഷ്ണവ തത്വത്തെ പ്രാപിക്കുന്നു. പോകുന്നവൻ ആരാണ്, എവിടെയാണ് അവൻ എത്തിച്ചേരുന്നത്, അത് പറയാൻ വേണ്ടിയിട്ടാണ് മുമ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പറഞ്ഞത്. വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി അവൻ പ്രാപിക്കുന്ന ഇവിടെ അധ്യാത്മഭാവത്തെ അല്ല. ഒരു തത്വജ്ഞാനി സാക്ഷാത്കരിക്കുന്ന എന്താണ്? അധ്യാത്മഭാവത്തെയാണ്. പക്ഷെ ഒരു ഉപാസകൻ പ്രാപിക്കുന്നതോ അധ്യാത്മഭാവത്തെ അല്ല, അധിയജ്ഞഭാവത്തെ. അതുകൊണ്ട് പറയുന്നു, ദേഹേത്ര, ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നെയാണ് പ്രാപിക്കുന്നത്. മദ്ഭാവം വ്യാധി. തത്വജ്ഞനെ കുറിച്ച് പറയുന്നതാണ്, തസ്യ പ്രാണ ഉത്ക്രാമന്തി, അവന്റെ പ്രാണൻ ഉത്ക്രമണം സംഭവിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് ഇന്ന രീതി മരിക്കണമെന്ന് നിയമമില്ല. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മരിക്കണമെന്നില്ല. എന്താണ് ഒരു അസുഖമുണ്ടല്ലോ, അവസാനം ഓർമ്മ നശിച്ചു പോകുന്ന ഒരു അസുഖം, തന്മാത്രയിൽ അസുഖമൊന്നും മരിച്ചാലും തത്വജ്ഞാനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഓർമ്മയെ ആശ്രയിക്കുന്ന ഒന്നല്ല ജ്ഞാനമെന്ന് പറയുന്നു. അഭ്യാസത്തെ ആശ്രയിച്ച് ദൃഢപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പറയുന്നതെല്ലാം ഉപാസകനെ സംബന്ധിച്ചാണ്. അതിവിടെ തന്നെ പറയും, തീർത്ഥേ ശുഭചഗ്രഹേവ നഷ്ണ സ്മൃതിരവി പരിത്യജൻ ദേഹം. അഭിനവഗുപ്തൻ പറയുന്ന തീർത്ഥത്തിലായിക്കൊള്ളട്ടെ, ശുഭചഗ്രഹേ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഏറ്റവും അപവിത്രമായ ഒരു സ്ഥലത്തായിക്കൊള്ളട്ടെ, നഷ്ടസ്മൃതിരവി ഒരു സ്മൃതിയില്ല, അവസാനം ആ അസുഖം വന്നു, ഈ ബോധം നശിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരി, പരിത്യജൻ ദേഹം, ദേഹം പരിത്യജിക്കുന്നവൻ എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം അന്ധകാലം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനസമകാലമുക്ത കൈവല്യം യാതി ഹതശോക പരമാർത്ഥ. അവൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനസമകാലമുക്തനായിരിക്കുന്നു. അവന് പിന്നെ ഗതിയൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ സ്ഥിതപ്രജ്ഞ ലക്ഷണം ചർച്ച ചെയ്തതിനു ശേഷം ഇതുകൂടി പറയുമ്പോൾ ചിന്തിക്കുന്നവരുടെ മനസ്സ് ചിലപ്പോൾ സംശയം ഉണ്ടാവും, അപൂർവം ചില മനസ്സ്. ഇവിടെ പറയുന്നു, മരിക്കുന്ന സമയത്ത് ഓർമ്മിച്ചുകൊണ്ട് പോകണം, അങ്ങനെ പോയി പ്രാപിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണോ, അവൻ ജ്ഞാനസമകാലമുക്തനെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? ഒന്നിന് വിരുദ്ധമായ കാര്യം വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ഈ അന്ധകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്ധകാലത്തിലായാലും ഈ നിഷ്ഠയിൽ ഉറച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്ധകാലം ഇനിയും വരും, പല ഭാഗങ്ങളും ഈ അന്ധകാലത്തെ കുറിച്ച് പറയും. പക്ഷെ ഓരോ സ്ഥലത്തും അന്ധകാലത്തിന് വ്യത്യാസമുണ്ട്. തത്വജ്ഞാനം പ്രാപ്തി, അതാണ് അയാളെ സംബന്ധിച്ച് അന്ധകാലം. ശരീരനാശമല്ല, മരണമല്ല. അതുകൊണ്ടിവിടെ പറയുന്നു നഷ്ടസ്മൃതിരവി. അസ്മൃതിക്ക് നഷ്ടം വന്നാലും ശരി, എങ്ങനെയും വരാം. തത്വജ്ഞാനിയുടെ തലയ്ക്ക് നല്ല തട്ട് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പം വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് ബോധം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവസാനം ചില ആൾക്കാരൊക്കെ ബോധമില്ലാതെ വളരെ കാലം കിടന്നും മരിക്കുന്നുണ്ട്. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എങ്ങനെ വേണോ, നഷ്ടസ്മൃതിരവി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സ്മൃതി ആശ്രയിക്കുന്നുണ്ട് അവിടെ, പക്ഷെ ഇവിടെ സ്മൃതി ആശ്രയിക്കുന്നുണ്ട്. ഉപാസകനെ സംബന്ധിച്ച് സ്മൃതി ആശ്രയിച്ചാണ് പോകുന്നത്. വേറെയും പറയുന്നുണ്ട്, തനും തെജതു വാ കാശ്യാം. കാശി പോയി മരിക്കേണ്ട കാര്യമില്ല, അവിടെ വേണമെങ്കിലും മരിക്കാം. ഇനി ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ മുക്തനായിട്ടില്ല, എൻ്റെ മോക്ഷത്തിന് ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞാൽ കാശി പോയി മരിക്കാം, അതും പുണ്യസ്ഥലമാണ്, മോക്ഷം കിട്ടുമെന്ന് പറയുന്ന സ്ഥലമാണ്. ശുഭജശ്യഗ്രഹേധവ, അല്ലെങ്കിൽ ഏറ്റവും അപവിത്രമായ സ്ഥലത്ത് മരിക്കാം. ജ്ഞാന സംപ്രാപ്തി സമയേ മുക്തോസു വിഗതജ്വര, അവൻ വിഗതജ്വരനായി കഴിഞ്ഞു, മുക്തനായി കഴിഞ്ഞു. ഇപ്പോൾ ജ്ഞാന സംപ്രാപ്തി സമയേ, ആ ജ്ഞാനപ്രാപ്തിയുടെ സമയത്ത് തന്നെ അവൻ മുക്തനായി കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, മറിച്ച് ആ ജീവനാന്ത ഉപാസനയിൽ മുഴുകിയിരിക്കുന്നവൻ, അവനെ സംബന്ധിച്ച് അവന്റെ മരണത്തെ അവൻ സ്വയം മരിക്കുന്നതാണ്. ശരീരത്യാഗത്തെ അവൻ, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ശരീരത്യാഗമില്ല, അയാൾ ശരീരത്തെ ത്യജിക്കുന്നില്ല. കാരണം അതിനെ സ്വീകരിച്ചിട്ടും ഇതിനെ ത്യജിച്ചിട്ടും, പ്രത്യേകിച്ച് ശരീരത്യാഗം എന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. വാസകൻ അങ്ങനെയല്ല, വാസകൻ ആ ശരീരത്തെ ത്യജിക്കുന്നു, കാരണം വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ആ ജീവൻ. ആ ശരീരത്തോടുകൂടി അത് സാധ്യമല്ലാത്തതുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്നു, വേണ്ട എന്ന് വയ്ക്കുന്നു. ചിലർ കുസൃതി ചോദ്യം ചോദിക്കും, അങ്ങനെ സമാധിയായി കഴിഞ്ഞാൽ അത് ആത്മഹത്യയല്ലേ? കാരണം ശരീരത്തെ ബലമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ആത്മഹത്യ എന്ന്, അതിനെ ഉപേക്ഷിക്കുന്നതിനാണ്. യോഗി സമാധിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു തരത്തിൽ എങ്കിലും അതൊരു ആത്മഹത്യ അല്ലെങ്കിൽ ചില ചോദിക്കാറ്. ഞാൻ സാറിന് മറുപടി പറയാനുള്ളത് പോയി അത് ചെയ്തു നോക്കാൻ പറയും, എന്നിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് കണ്ടുപഠിക്കുക. പറഞ്ഞ മനസ്സിലാകുന്ന കാര്യം എന്താ? അത്ര ജിജ്ഞാസയുണ്ടെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ആദ്യം അതൊന്ന് ചോദി പരിശോധിച്ചു നോക്കുക. അതിനാരും ഇതുവരെ നേരിട്ടിട്ടില്ല. അപ്പോ അവിടെ എന്താണ് വ്യത്യാസമുണ്ട്? ഇവിടെ എന്താണ്? ജീവൻ ഉപാസകൻ, ജീവൻ ഊർധ്വഗതിയിലേക്ക് പോവുകയാണ്. മറ്റത് ആത്മഹത്യ എന്ന് പറയുന്നത് പ്രാണഹത്യയാണ്. പ്രാണഹനനത്തിൽ എന്ത് ചെയ്യുന്ന ജീവൻ അധോഗതിയാണ് സംഭവിക്കുന്നത്. പിന്നീട് ഭൂതപ്രേത പിശാചുകളായിട്ട് ജനിക്കാൻ പറ്റും. അതായത് ബലാത്കാരമായിട്ട് ഒരുവൻ തന്റെ പ്രാണത്തെ പ്രാണഹത്യ നടത്തിക്കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ പ്രാണനെ ഹനിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പ്രാണന് ഹനനം സംഭവിക്കുന്നുണ്ട്. അപ്പൊ പ്രാണഹനനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കത്തില്ല. ഈ പറയുന്ന രീതിയിൽ ജീവന് ഊർധ്വഗതി സംഭവിക്കുന്നില്ല, മറിച്ച് അത് ജന്മം എന്ന് പറയുന്നത് ഈശ്വരൻ കൊടുത്താണ്, ഈശ്വരൻ നൽകിയതാണ്. അതിന്റെ പൂർത്തീകരണത്തിന് മുമ്പ് അവനവൻ നശിപ്പിക്കുകയാണ്. അപ്പൊ ഈശ്വരന്റെ നിശ്ചയത്തിന് വിരുദ്ധമായിട്ട് സ്വന്താഹന്തമുണ്ട്, അവൻ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഭൂതപ്രേത പിശാച യോനികളിൽ പിന്നെ ജനിക്കേണ്ടി വരും. അങ്ങനെയും ചില യോനികളുണ്ട്, അങ്ങനെയും ചില ലോകങ്ങളുണ്ട്. അവിടെ ജനിച്ച് അനേക ജന്മങ്ങളിൽ ആ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു മാർഗമെന്നുള്ള നിലയ്ക്ക് ആരും മേളക്കരയിൽ നിന്ന് താഴോട്ട് ചാടരുത്. പിന്നീട് വരുന്നത് ഇതിലും വലിയ നരകമായിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും. അപ്പൊ അതൊരിക്കലും അതല്ല യോഗി ചെയ്യുന്നത്. യോഗിയുടെ ജീവൻ ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നു. അവിടെ പ്രാണനെ ഹനിക്കുന്നില്ല, മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? പ്രാണനെ സ്വാധീനിച്ച് അടുത്ത് പറയും, സ്മരൻ മുക്വാ കളയവരാം, ഈശ്വരന്റെ ആ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടെ പ്രാണന് വിനയമാണ് സംഭവിക്കുന്നത്, ഹനനമല്ല. മറ്റിടത്ത് അങ്ങനെയല്ല, പ്രാണനെ ഹനിക്കുക, അതിന്റെ സ്വാഭാവികമായ പരിണാമത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നതാണ് മരണമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ ആത്മഹത്യയല്ല, അല്ലാത്തുള്ള മരണം പോലും പ്രാണന്റെ വികരണമാണ്. അത് പ്രാണൻ അവിടെ ചെതറിപ്പോവുകയാണ്, അതിന്റെ ശക്തി വിശീർണമായി പോവുകയാണ്. അപ്പൊ ബലാത്കാരമായിട്ട് ചെയ്താലോ? വീണ്ടും അത് പൂർവ്വ രീതിയിൽ പ്രവർത്തിച്ച് മനുഷ്യ ശരീരത്തെ പ്രാപിക്കണമെങ്കിൽ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ എത്രയോ ജന്മങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഈ പ്രാണന്റെ വികരണം അല്ലെങ്കിൽ വിശീർണ അവസ്ഥയാണ് ജീവന് കൂടുതൽ വേദന, ദുഃഖ, കഷ്ടപ്പാടുകളുണ്ടാകുന്നത്. അപ്പം മനുഷ്യ ശരീരത്തെ സ്വീകരിക്കണമെങ്കിൽ പ്രാണൻ അതിനനുസരിച്ച് വീണ്ടും പൂർവ്വാവസ്ഥയെ പ്രാപിക്കണം. കാരണം ഒരു പ്രത്യേക അവസ്ഥയിൽ മാത്രമേ ജീവന് മനുഷ്യ ശരീരത്തെ സ്വീകരിക്കാൻ പറ്റൂ, പ്രാണൻ ഒരു പ്രത്യേക ഭാവത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ. മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നതിന് യോഗ്യമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് വരുന്നതിന് ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് ആ കർമ്മഫലങ്ങൾ അനേക നീചയോനികളിൽ ജനിച്ച് അനുഭവിച്ചതിന് ശേഷം മാത്രമേ, അത് ക്ഷയിച്ചതിന് ശേഷം, ആ കർമ്മ സംസ്കാരം ക്ഷയിച്ചതിന് ശേഷം മാത്രമേ അതിന് സഹജമായി പൂർവ്വാവസ്ഥയിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ അതിന് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് യോഗിയെ നിയതാത്മാവെന്ന് പറയുന്നത്. യോഗിയുടെ തന്റെ അഭ്യാസം കൊണ്ട് പ്രാണനെ എന്ത് ചെയ്യുന്നു, വിലയിപ്പിക്കുന്നു. പ്രാണൻ എവിടെയാണ് പോയി വിലയിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഹിരണ്യഗർഭൻ സർവകർണങ്ങൾക്കും അനുഗ്രാഹകനായി നിൽക്കുന്നു. അത് ഓരോ കർണങ്ങൾക്കും അനുഗ്രഹ ദേവതയായി നിൽക്കുന്നു. പ്രാണൻ തത്വദേവതകളിൽ വിലയിക്കുന്നു. അത് പ്രാണന്റെ ശാന്തിമാർഗമാണ്. അവിടെ പ്രാണൻ ശാന്തമാകും. പ്രാണൻ ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ജീവന്റെ സൂക്ഷ്മമായ ഊർധ്വഗതി സംഭവിക്കുന്നു. അത് പ്രാണഹത്യയല്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് യോഗിയുടെ പ്രയാണകാലം. അതൊരിക്കലും സാധാരണ ജീവന്റെ മരണമല്ല. തത്വജ്ഞാനി സംബന്ധിച്ച് അതൊന്നും ഇത്തരം പ്രക്രിയകളൊന്നും അവിടെയില്ല. ജ്ഞാനത്തോടുകൂടി തന്നെ സർവ പ്രക്രിയകളും അവിടെ അവസാനിച്ചു. അത് സ്മരണയെ ആശ്രയിക്കുന്നില്ല. ഇത് എന്താണോ അടുത്ത് പറയും, തദ്ഭാവഭാവിതനായി. തദ്ഭാവം കൊണ്ട്, ഈശ്വരഭാവം കൊണ്ട് ഭാവിതമായി, സംസ്കൃതനായി, ചിത്തത്തിൽ അങ്ങനെയുള്ള സംസ്കാരം ദൃഢമായി. അതുകൊണ്ടാണ് സാധാരണ ജീവനെ സംബന്ധിച്ച് പറയുന്നത് ജായസ്വ മ്രിയസ്യ ത്യത തൃതീയം സ്ഥാനം. അവിടെ ഈ അന്തിമ സമയത്തെ സ്മരണയെ അപേക്ഷിക്കുന്നതുമില്ല. അതൊരു പ്രധാന കാര്യമാണ്. അവസാന സമയത്ത് എന്ത് സ്മരിക്കുന്നോ അതുപോലെ അടുത്ത ജീവൻ ജനിക്കും, അങ്ങനെ നിയമമില്ല. ഈ നിയമം കേവലം യോഗിക്ക് വേണ്ടി മാത്രം. എന്തുകൊണ്ട്? സാധാരണ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന് ഓർമ്മയുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ സ്മരിക്കുന്നത് ബാങ്ക് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ജനിക്കാൻ പറ്റത്തില്ല. നോട്ടായിട്ട് ജനിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊന്നും ജനിക്കുന്ന വഴിയല്ല. പിന്നെ ഒരാളെ തന്നെ സ്മരിക്കണമെന്നില്ല. ഭാര്യയെ സ്മരിക്കും, അല്ലെങ്കിൽ ഭർത്താവിനെ സ്മരിക്കും, മക്കളെ സ്മരിക്കും, ബന്ധുക്കളെ സ്മരിക്കും, ചിലപ്പോൾ ശത്രുവിനെയായിരിക്കും സ്മരിക്കുന്നത്. അവൻ നശിച്ചില്ലല്ലോ എന്നുള്ള വിധയോടുകൂടിയായിരിക്കും മരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമായിട്ട് ജനിക്കാൻ പറ്റും ഒരാൾ? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചല്ല ഇത് പറയുന്നത്. അതായത് തൃതീയ സ്ഥാനം, ജീവന്റെ മൂന്ന് ഗതികളിൽ ഈ തൃതീയ സ്ഥാനത്തിലേക്ക്, സാധാരണ മനുഷ്യരെല്ലാം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൂന്നാം സ്ഥാനക്കാർ, അവരുദ്ദേശിച്ചല്ല ഈ അവസാനം എന്ത് സ്മരിക്കുന്നോ അതുപോലെ ജനിക്കുമെന്ന് പറയുന്നത്. അത് സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും സ്മരിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബോധം നഷ്ടസ്മൃതിയായി മരിച്ചെന്ന് പറയാം. അപ്പൊ ഒന്നും സ്മരിക്കുന്നില്ലല്ലോ. സ്മരിച്ചാൽ തന്നെ എന്തിനെങ്കിലും അവ്യക്തമായി സ്മരിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൂട്ടം കാര്യങ്ങളെ സ്മരിച്ചെന്ന് പറയാം. അതൊന്നും ജന്മത്തെ സ്വാധീനിക്കത്തില്ല. ജന്മം എങ്ങനെയാണ് എപ്പോൾ സംഭവിക്കുന്നത്? കർമ്മ വിഭാഗം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരാൾ പറയണം, അവസാനം പറയും, അവസാന സമയത്ത് മരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ആ നാമം പറഞ്ഞു തരണം, അല്ലെങ്കിൽ അവസാനം മരിക്കുന്ന സമയത്ത് ഫോട്ടോയിൽ നോക്കി മരിച്ചാൽ രക്ഷപ്പെടും. അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. കാരണം അവിടെ പിന്നെ അവസാന സമയത്ത് ഫോട്ടോയും നോക്കിയാലും ഫോട്ടോ കാണത്തില്ല, ഒരു മോഡൽ മഞ്ഞ് പോലെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഫോട്ടോയിൽ കണ്ട് മരിച്ചാൽ രക്ഷപ്പെടുന്ന വിചാരിച്ചാലും രക്ഷയില്ല. ഇനി അവസാന സമയം ചെവി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞെന്ന് ചോദിക്കും, കേൾക്കത്തില്ല. കേട്ടാലൊരു മുഴക്കം പോലെ കേൾക്കത്തുള്ളൂ, പറഞ്ഞ് തിരിയത്തില്ല. അപ്പം അതൊന്നും രക്ഷയില്ല. അങ്ങനെ അവസാനം കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ ഒന്നും അതനുസരിച്ച് സാധാരണ ജീവന്മാർക്ക് സാധ്യമില്ലെന്നുകൊണ്ട് അത് കർമ്മവിഭാഗത്തെ ആശ്രയിച്ചിട്ടാണ്. കർമ്മവിഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആ ജന്മത്തിൽ അതുവരെ ചെയ്ത് തീർത്തു വെച്ചത് സംഭരിച്ച തദ്ഭാവഭാവിത അവിടെ വിശദീകരിക്കും. സഞ്ചയിച്ചതും പൂർവജന്മങ്ങളിൽ സഞ്ചയിച്ചതും കൂടി ചേർത്ത് വെച്ചിട്ട് എന്താണ് കർമ്മഗതിയെ നിശ്ചയിക്കും ആര്? ആ കർമ്മനിയമം അല്ലെങ്കിൽ ഈശ്വരൻ. ഏതിനാണ് മുൻതൂക്കമുള്ളത്, വെയിറ്റ് ഉള്ളത്, അതനുസരിച്ചായിരിക്കും നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരാൾ ജീവിതകാലം മുഴുവൻ സത്കർമ്മം ചെയ്ത് ജീവിച്ചു വന്നിരിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് അയാൾ ബ്രഹ്മഹത്യാഭാവം ചെയ്തു എന്ന് വെച്ചാൽ വേദാധ്യയനം ചെയ്ത് സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈശ്വര ചിന്തയിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണനെ കൊന്നു, അത് ബ്രഹ്മഹത്യാഭാവമാണ്. അപ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ സത്കർമ്മം ചെയ്തെങ്കിലും ശരി, ഈ ബ്രഹ്മഹത്യാപാപം വന്നുകൊണ്ട് തന്നെ അയാൾ പിന്നീട് പോകുന്ന എവിടെ നരകത്തിലായിരിക്കും. കാരണം അത് അത്ര ശക്തിമത്താണ് ആ പാപം. അപ്പോൾ ഇനി ഒരാൾ ബ്രഹ്മഹത്യാപാപം തുടക്കത്തിൽ തന്നെ ചെയ്തു, പിന്നീട് അയാൾ കുറേ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ, എന്തൊക്കെ സത്കർമ്മം ചെയ്താലും ശരി, അവൻ ഈ ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഫലത്തെ അനുഭവിച്ചേ തീരും. അടുത്ത് ആ പാപ ജന്മങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. ഇതാണ് കർമ്മത്തിൻ്റെ നിയമം. ഇതിനാണ് കർമ്മവിഭാഗം എന്ന് പറയുന്നത്. അപ്പം സാധാരണ ജീവന്മാരുടെ എല്ലാം മരണാനന്തരഗതി കർമ്മവിഭാഗം അനുസരിച്ചാണോ, അവസാന ചിന്തയൊന്നും അനുസരിച്ചല്ല. അവസാനം എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും അവൻ്റെ സംസ്കാരം അനുസരിച്ച്, അതിനവിടെ നിയമം കാണത്തില്ല. ഉപാസകൻ അങ്ങനെയല്ല, അവൻ നിയതാത്മാവാണ്. അതുകൊണ്ട് അവൻ എന്തിനു വേണ്ടിയാണോ തയ്യാറെടുത്തിരിക്കുന്നത് അതേ ചിന്തിക്കത്തുള്ളൂ. അതാണ് ഉപാസനയുടെ ഫലം. ചെല്ലു ചോദിക്കും, അങ്ങനെ ദൃഢമായ ഉപാസന ചെയ്തു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവസാന സമയത്ത് അങ്ങ് മറന്നുപോയാലോ? അവസാന സമയത്ത് അതങ്ങ് വിട്ടുപോയാലോ അവൻ പ്രാപിക്കുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അതാണ് പറയുന്നത് എന്താണ്? സദാ തദ്ഭാവ ഭാവിത എന്ന് പറയുന്നതാണ്. അടുത്ത് പറയും, നിരന്തരം ആ ഭാവത്തെ തന്നെ ശീലിക്കുന്നവന് എന്തുവരെയും ആ സംസ്കാരം ദൃഢമായിത്തീരും, അതൊരിക്കലും വിട്ടുപോകത്തില്ല. അത് ഉറപ്പു വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് നാസ്തി അത്ര സംശയ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഉറപ്പ് അർജുനന് പല ഭാഗങ്ങളിലും, സംശയം വരേണ്ട പല ഭാഗങ്ങളിലും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഒരു സന്ദർഭം ഇതാണ്, ഇനിയും പറയും, അവസാനവും പറയും. പ്രത്യേകിച്ചും തന്നെ ഈശ്വരപ്രാപ്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലാണ് അവർ ഉറപ്പോട് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്താണോ ഒരുവൻ ശീലിക്കുന്ന അഭ്യസിക്കുന്ന അത് തന്നെ അവസാനം സംഭവിക്കും. അതുകൊണ്ട് ഉപാസകൻ ആ അധിയജ്ഞഭാവത്തെ അല്ലെങ്കിൽ അധിദൈവഭാവത്തെ അവൻ്റെ ഉപാസനയ്ക്കനുസരിച്ച് അവൻ പ്രാപിക്കും. എന്തുകൊണ്ട് മരണസമയത്ത് വിസ്മരിക്കുന്നില്ല ഉപാസകൻ? കാരണം ഉപാസകന് മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് മരണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, തൻ്റെ ശക്തിയും സാമർഥ്യവും എല്ലാം ക്ഷയിച്ച് ശരീരം വാസയോഗ്യമല്ലെന്ന് കണ്ട് ജീവൻ ഇതിനെ വേദനയോടെ ഉപേക്ഷിക്കുന്നതാണ് മരണം. അത്തരം ഒരു അവസ്ഥാന്തരത്തിലേക്ക് ഒരു ഉപാസകൻ ഒരിക്കലും കടക്കുന്നേയില്ല. ഉപാസകൻ നിയതാത്മാവായി മരണമെന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടക്കാതെ തന്നെ ഈ ശരീരത്തെ സ്വയം ഉപേക്ഷിച്ച് ആ അവസ്ഥയെ അതിക്രമിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഉപാസകന് മാത്രം ഈ പറയുന്ന ഈ ഭാവത്തെ പ്രാപിക്കാൻ പറ്റും. അതാണ് അടുത്തും പറയുന്നത്, തം തമേ വേദി കൗന്ദേയ. അവൻ ഏത് ഭാവത്തെയാണ് സ്മരിക്കുന്നത്? അവൻ അതിയജ്ഞഭാവത്തെയാകാം, അല്ലെങ്കിൽ അതിദൈവഭാവത്തെയാകാം. ഏതൊന്നിനെയാണോ അവൻ ബോധപൂർവം ഉപാസിച്ചുറപ്പിച്ചത്, ആ ഭാവത്തെ തദ്ധാമ പരമം മമ പറയും. എന്റെ ആ പരമമായ ധാമത്തെ, അതിനാണ് പുരാണങ്ങളും മറ്റും വൈകുണ്ഠവും മറ്റും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭഗവാനെ ഭക്തന്മാർക്ക് പ്രാപിക്കേണ്ടതായ സ്ഥാനങ്ങളുണ്ട്, ആ സ്ഥാനങ്ങളുണ്ട്, ലോകങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നു. അത്തരം ഭാവങ്ങളെ, ലോകങ്ങളെല്ലാം പ്രാപിക്കുന്നു. അതും പരമാർത്ഥത്തിൽ സത്യമേകമാണ്. പക്ഷേ ഏക ത്വത്തിൽ തന്നെ എന്താണോ ഇത്തരത്തിലുള്ള നാനാത്വങ്ങളും നിലനിൽക്കുന്നത്, അതും ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളായി നിർദ്ദേശിക്കുന്നു ഭഗവാൻ. അതിനെയും പറയുന്നു. നമ്മൾ ഇതിനും സ്ഥിതപ്രജ്ഞതയെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇതും പറയുന്നു. ഇതും ഒരു മാർഗമാണ്, ഉപാസകന്റെ മാർഗം. അതിവിടെ പറയുന്നു. അപ്പം യോഗ നിഷ്ഠ ഉപാസന മാർഗം, അതും ഇവിടെ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുകയാണ്. എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു എന്താണ്, മദ്ഭാവം വൈഷ്ണവം തത്വം യാതി ആ വൈഷ്ണവമായ തത്വത്തെ പ്രാപിക്കുന്നു. വിദ്യതയാത്രാസ്മിനർത്ഥിയ സംശയം, ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യാതി വാ നവേദി അങ്ങനെ പോകുമോ പോകത്തില്ലേ? ഇവിടെ അദ്വൈതാചാര്യൻ വ്യാഖ്യാനിക്കുമ്പോഴും മറിച്ചൊന്നും വ്യാഖ്യാനിച്ചില്ല. മറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, കാരണം സ്പഷ്ടമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. വേറൊരു തരത്തിലേക്കും വ്യാഖ്യാനിച്ചു കൊണ്ടുപോയില്ല. ആചാര്യസ്വാമികൾക്ക് ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നിടത്തുകൊണ്ട് എത്തിച്ചോളും. എന്തായാലും നമ്മുടെ വ്യാഖ്യാന ചാതുര്യം അതൊരു വിശേഷ സിദ്ധിയാണ്. പക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പം അവിടെയെങ്ങും തൊട്ടിട്ടില്ല. ഭഗവാൻ എന്ത് പറഞ്ഞോ അതിനെ തന്നെ പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതും അദ്വൈതികൾക്കും ഇതും സമ്മതമാണ്. പക്ഷെ ഈ അദ്വൈതികളൊന്നും പറഞ്ഞ് ഭാവിച്ചിരിക്കുന്ന പലർക്കും ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അവർ പറയും ഇതൊന്നും അദ്വൈത സമ്മതമായ കാര്യങ്ങളല്ല എന്ന് പറയും. ഭക്തി ഉപാസനയൊന്നും വീതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു വിഡ്ഢിയാൻ പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പ്രധാന കാരണം ഇതാണ്, ശാസ്ത്രം ഗുരുമുഖത്ത് നിന്ന് ഗ്രഹിക്കാതിരിക്കുക, സ്വന്തം ബുദ്ധിബലം കൊണ്ട് ഗ്രഹിക്കുക. മേധാശക്തി, പ്രജ്ഞ, സ്മരണശക്തി ഇതിനെയൊക്കെ ആശ്രയിച്ച ഒരാൾ ശാസ്ത്രം ഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. സ്വയം വരികയും ചെയ്യും, മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യും, വിഡ്ഢികൾ വഴിതെറ്റുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അതല്ല ഭഗവാൻ പറയുന്നത്. അങ്ങനെ ആരാണോ ആ ദിവ്യമായ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നത്, അവൻ എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. വൈകുണ്ഠത്തെ പ്രാപിക്കുന്നുവെന്നോ കൈലാസത്തെ പ്രാപിക്കുന്നുവെന്നോ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിൽ തെറ്റില്ല. അന്ധകാലെ അവസാന സമയത്ത് യഹ ഏതൊരുവനാണോ മാമേവ സ്മരൻ, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് കളേബരം മുക്വ സുശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രയാതി വിട്ടുപോകുന്നത്, ഈ ശരീരം വിട്ടുപോകുന്നത് അല്ലെങ്കിൽ എന്നെ പ്രാപിക്കുന്നത്. അവൻ മദ്ഭാവം യാതി, എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു, സായുജ്യത്തെ പ്രാപിക്കുന്നു. അത്ര സംശയം നാസ്തി, ഇക്കാര്യത്തിൽ നീ യാതൊരു സംശയവും വയ്ക്കണ്ട, അങ്ങനെ സംഭവിക്കുമോ? ഇതാണ് മരിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. എങ്ങനെ മരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. ശാന്തി ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ.